കാരണ വ്യതിരിക്തത്വാത് കാര്യസ്യ കഥമസ്തിത ഭവത്യത കാരണസ്യ കഥമസ്തി ജനാസ്തി. നാലാമത്തെ പദ്യം കാരണ വ്യതിരിക്തത്വാത് കാര്യസ്യ അസ്തിത കഥം ഭവതി. അതഹ കാരണസ്യ അസ്തിത്വാച കഥമസ്തി. കാരണ അമ്പ്യതിരിക്തത്വ കാരണത്തിൽ നിന്നും അഭിന്നമായതുകൊണ്ട് കാര്യസ്യ കാര്യത്തിൻ്റെ അസ്തിത്വം കഥം ഭവതി എന്ന് വെച്ചാൽ ന ഭവതി. കഥം നിഷേധാർത്ഥത്തിലാണ്, അസ്തിത്വം ഇല്ല ന ഭവതി എന്ന് വെച്ചാൽ. കാരണ വ്യതിരിക്തത്വ കാര്യസ്യ അസ്തിത കഥം ഭവതി. കാരണ വ്യതിരിക്തത്വ കാര്യസ്യ അസ്തിത കഥം ഭവതി. കാരണാഭ്യതിരിക്തത്വ കാരണത്തിൽ നിന്ന് അഭിന്നമായതുകൊണ്ട് കാര്യസ്യ കാര്യത്തിന്റെ അസ്തിത അസ്തിത്വം കഥം ഭവതി ന ഭവതി. ഇല്ല, കാര്യത്തിന് അസ്തിത്വമില്ല എന്നർത്ഥം. അസ്തിത എന്ന് വെച്ചാൽ അസ്തിത്വം, കഥം ഭവതി എന്ന് പറഞ്ഞാൽ ന ഭവതി എന്ന് വെച്ചാൽ ഇല്ല. അതഹ അതുകൊണ്ട് കാരണസ്യ കാരണത്തിന്റെ നാസ്തിതാച നാസ്തിത്വവും കഥമസ്തി എന്ന് വെച്ചാൽ നാസ്തി ഇല്ല. കാരണസ്യ നാസ്തിത കഥം അസ്തിച്ച എന്ന് വേണമെങ്കിൽ അന്വേഷിക്കാം. അപ്പോ കാരണത്തിന്റെ നാസ്തിത്വം കഥം അസ്തിച്ച എന്ന് വെച്ചാൽ ഏവ എന്നുള്ള അർത്ഥത്തിൽ. കഥം എന്ന് വെച്ചാൽ നാസ്തി ഏവ ഇല്ല തന്നെ ചാക്കേവ എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ അർത്ഥം പറയും. കാരണസ്യ നാസ്തിത കഥം അസ്തിച്ച കാരണത്തിന്റെ നാസ്തിത്വം കഥമസ്തിച്ച ഇല്ല തന്നെ കാരണത്തിന് നാസ്തിത്വം ഇല്ല. ഇവിടെ എന്താ പറയുന്നത്? കാര്യത്തിന് അസ്തിത്വം ഇല്ല, കാരണത്തിന് അസ്തിത്വം ഉണ്ട്. ഇതാണ് ഇതിന്റെ ചുരുക്കം. കാരണത്തിന് അസ്തിത്വം ഉണ്ട്, കാര്യത്തിന് അസ്തിത്വം ഇല്ല. അതിനൊരു കാര്യത്തിന് അസ്തിത്വമില്ല എന്നുള്ളതിന് ഒരു യുക്തി ഇവിടെ പറയുകയാണ്. കാര്യം കാരണത്തിൽ നിന്ന് അന്യമല്ലാത്തതിനാ. ഇത് തന്നെയാണ് രണ്ടാമത്തെ പദ്യത്തിലും പറഞ്ഞ എന്താണ് അന്യന്ന കാരണാത് കാര്യം. അതേ ആശയം തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അന്യന്ന കാരണാത് കാര്യം, കാരണത്തിൽ നിന്ന് കാര്യം വേറെയല്ല. അത് തന്നെ ഇവിടെ പറഞ്ഞു. കാരണ വ്യതിരിക്തത്വ കാര്യം കാരണത്തിൽ നിന്ന് അമ്പ്യതിരിക്തമാണ്. ശരിക്കും രണ്ടിലെ ആശയം തന്നെ ഇവിടെ വീണ്ടും ഒന്നുകൂടെ വേറൊരു ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സർവം ഖൽവിധം അദ്വൈതം നേഹ നാനാസ്തി കിഞ്ചന മൃത്യോസ മൃത്യു ആപ്നോതി യോ വൈ നാനേഹ പശ്യതി. ഇത് മനനമാലയിലെ പദ്യം. നാലാമത്തെ പദ്യം അങ്ങനെയാണ്. ഇതുമായിട്ട് ഒരു ബന്ധവും എന്നുവെച്ചാൽ പദങ്ങൾക്കും വാക്യത്തിനും ഒരു ബന്ധമില്ല. ആശയം ഒക്കെ ഒന്ന് തന്നെ. ഇത് വളരെ പ്രസിദ്ധമായ ഉപനിഷത്താണ്. അതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത തന്നെ പറഞ്ഞിരിക്കുന്നു. സർവം ഖല്ലിതം അദ്വൈതം നേഹ നാനാസ്തി കിഞ്ചന മൃത്യുസ മൃത്യു ആപ്നോതി യോഗൈ നാനേഹ പശ്യ. ഉപനിഷത്ത് ആശയത്തെ പറഞ്ഞുകൊണ്ടാണ് ഈ മനനമാലയിൽ ഗുരു നാലാമത്തെ പദ്യം എഴുതി. പക്ഷെ ദർശനമാലയാക്കി മാറ്റിയപ്പോൾ ആ നാലാമത്തെ പദ്യത്തെ വിട്ടിട്ട് ഇവിടെ ഒരു പുതിയ പദ്യം എഴുതിച്ചു. അതിന് ചെറിയ വ്യത്യാസമില്ല. നാലാമത്തെ പദ്യം ഇങ്ങനെ കൊടുത്തു. അങ്ങനെ പത്തിലും ഇത് വരുന്നുണ്ട്. എന്നാലും ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന സർവം ഖല്ലീതം അദ്വൈതം, അവിടെ പറഞ്ഞിരിക്കുന്നത് സർവം ഹി സച്ചിദാനന്ദം എന്നാണ്. അതിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതാണ് ആശാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഈ പദ്യമാണ് നാലാമത്തെ പദ്യമായിട്ട്. അപ്പോ ഒറ്റയടിക്ക് 100 പദ്യം വരെ പറഞ്ഞു, എന്നിട്ട് 10 എണ്ണത്തിന്റെ ഇടയ്ക്ക് ഓരോ വരയിടാൻ പറഞ്ഞു, എന്നിട്ട് 10 പേരിട്ട് എന്നൊക്കെ നിത്യനീതി കഴുകി വെച്ചിരിക്കുന്നത് ഇതുമായിട്ട് കൊണ്ട് പൊരുത്തപ്പെടുന്നില്ല. അങ്ങനെ 100 പറഞ്ഞ് 10 വരയിട്ട് രണ്ടു തരത്തിൽ വരാൻ പാടില്ല. അപ്പോ ഇവിടെ നോക്ക, ഓരോ കാര്യങ്ങൾ കേട്ടിങ്ങനെ എഴുതി വിടുകയാണ്. ജനങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ അപ്പടിയങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അത്തരം കാര്യങ്ങളൊന്നും ഓരോ ഇതാണോ പറഞ്ഞു കേട്ട് എഴുതി വെക്കുന്നു എന്നുള്ളതല്ലാതെ അതിനും യാതൊരു ആധികാരികതയില്ലാന്ന് ഇതിന്ന് മനസ്സിലാക്കാം. കാരണം ഒരു മനനമാല എന്ന് പറഞ്ഞ് 10 പദ്യം എഴുതി എഴുതിയപ്പോൾ ഇങ്ങനെയല്ല എഴുതിയത്. ദർശനമാല ആക്കിയപ്പോൾ ഇങ്ങനെ 10 പദ്യം എഴുതി. ഇനി മനനമാല എന്ന് പറഞ്ഞ് 10 കൂടുതൽ ഉണ്ടായിരുന്നു അതും അറിയില്ല. ആശാൻ 10 പദ്യം വിവേകോദയത്തിൽ പ്രസിദ്ധപ്പെടുത്തി. 10 അർത്ഥം എഴുതി. വേറെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ദർശനമാനായപ്പോൾ 100 അറി പറയുന്ന നിത്യേതി മറ്റും പറയുന്ന കഥ പോലെയൊന്നുമല്ല സംഭവം. ഒരു സ്വയം എല്ലാം ആത്മോദി വിശദമായി എഴുതുകയും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും പിന്നെ അതിനെ കറക്റ്റ് ചെയ്യുകയും പലതവണ ചെയ്തിട്ടാണ്. ആത്മോപദേശത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്കിൽ എഴുതിയിരിക്കുന്ന ആത്മബോധം 110 115 പദ്യങ്ങളുണ്ട്. പിന്നെ അതിനെ ഗുരു തന്നെ ചിന്തിച്ച് ചിന്തിച്ച് കറക്റ്റ് ചെയ്ത് ഇന്നത്തെ രൂപത്തിൽ 100. അപ്പൊ പലതും വിട്ട് കളഞ്ഞ് പലതിലും മാറ്റങ്ങൾ വരുത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടുതലൊന്നും നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ ഇനി വഴിയൊന്നുമില്ല. ഇങ്ങനെ 2 ഉണ്ട് എന്നേ അറിയാൻ പറ്റും. ഇതിനും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. സർവം ഖല്ലിതം അദ്വൈതം നേഹ നാനാസ്തി കിഞ്ചന എന്ന് നിഷേധിക്കുകയാണ്. എല്ലാം അദ്വൈതമാണ്, നാനാത്വമില്ല എന്ന് പറയുന്നു. പാലന്താ ദോഷം പറയുന്ന അപവാദമാണ്. നേഹ നാനാസ്തി എന്ന് പറഞ്ഞാൽ അപവാദമാണ്, നാനാത്വത്തെ നിഷേധിക്കുന്നു. അപവാദം തന്നെയാണ്. അതുകൊണ്ട് ഈ പദ്യവാനും പ്രശ്നമൊന്നുമില്ല. മൃത്യു സമൃത്യു ആപ്നോതി ഏഹ നാനേവ പശ്യ, നാനാത്വത്തെ കാണുന്നവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ ഈ സംസാരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതെന്താ ദോഷം? അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഗുരു ദർശനമാലാക്കിയത് തെരഞ്ഞെടുത്ത ഈ പദ്യം എഴുതിച്ചേർത്ത് മറ്റേതിനെ അവസാനം വെച്ച്, പക്ഷെ അത് വ്യത്യാസത്തോടുകൂടി. അപവദിക്കുക, നിഷേധിക്കുക, അതാണ് ഇവിടെ പ്രധാനമായ താല്പര്യം. അതുകൊണ്ട് അത് കുറച്ചുകൂടെ അപവദിക്കുന്നതിനുള്ള ഒരു യുക്തി ഇതിലാണുള്ളത് ഈ പദ്യത്തിൽ. അതുകൊണ്ടായിരിക്കും ഇത് വച്ചത്. മറ്റത് ശ്രുതിയാണ്, ഉപനിഷത്താണ്, അത് അതുപോലെ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു യുക്തി പറയുന്നുണ്ട്, ഇവിടെ ഒരു യുക്തി പറയുന്നുണ്ട്. പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് പറയുന്നത് എന്തെന്നാണ്? കാരണം അവ്യതിരിക്തത്വം. വ്യതിരിക്തം എന്ന് വെച്ചാൽ ഭിന്നം, അവ്യതിരിക്തം എന്ന് വെച്ചാൽ ഭിന്നമല്ല. അവ്യതിരിക്തത്വ ഭിന്നമല്ലാത്തതിനാൽ ഒരു ഹേതു പറഞ്ഞു വെച്ചാൽ ഒരു യുക്തി അവിടെ പറഞ്ഞു. കാര്യസ്യ കഥമസ്ഥിത ഭവതി, കാര്യം ഇല്ല എന്നാണ്. കാരണത്തിൽ നിന്ന് വേറെ അല്ലാത്തതുകൊണ്ട് കാര്യം ഇല്ലാത്തതാണ്. കാരണത്തിൽ നിന്ന് വേറെ അല്ലാത്തതുകൊണ്ട് ഉദാഹരണം ഇതാണ്. എപ്പോഴും നമ്മൾ പറയുന്ന ഉദാഹരണം തന്നെ മണ്ണും മൺപാത്രവും. മണ്ണിൽ നിന്ന് മൺപാത്രം വേറെ അല്ലാത്തതുകൊണ്ട് മൺപാത്രം ഇല്ലാത്തതാണ്. ആ യുക്തിയാണ് ഇവിടെ പറയുന്നത്. ഇതിനോട് ഡാക്ടർ ഭാസ്കരന് സംശയം. ഡാക്ടർ ഭാസ്കരൻ ഇങ്ങനെ ഒരുപാടിടത്ത് സംശയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് മനസ്സിലാകുന്നില്ല ഇത്. ഇതാണ് കാരണത്തിൽ നിന്ന് കാര്യം വേറെ ഉണ്ടെങ്കിൽ അത് കാരണമാണല്ലോ. അപ്പോൾ അത് കാര്യം സത്യമാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നാ പുള്ളി ചോദിക്കുന്നത്. ന്യായമായൊരു സംശയമാണ്. കാരണത്തിൽ നിന്ന് കാര്യം വേറെയല്ല. വേറെയല്ല എന്ന് വെച്ചാൽ എന്താണ് കാര്യം? എന്താണ് കാരണം തന്നെ. അപ്പൊ കാര്യത്തിൽ സത്യമല്ലേ? അല്ലേ? എന്ത് കാരണത്തിൽ നിന്ന് കാര്യം വേറെയല്ല എന്ന് പറഞ്ഞാൽ കാര്യം തോന്നും? കാരണം. അപ്പൊ കാരണം സത്യമാണോ? അപ്പൊ പിന്നെ കാര്യം സത്യമാകും. ദശരഥന്റെ പുത്രനാണ് ആര്? രാമൻ. ആ രാമനിൽ നിന്നും വേറെയല്ല ശ്രീരാമൻ എന്ന് പറഞ്ഞ രണ്ടാവും അവിടെ. ഒരു രാമനന്റെ ഉള്ളൂ. അതുപോലെ കാരണത്തിൽ നിന്ന് വേറെയല്ല കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം എന്തായി? കാരണത്തിൽ നിന്ന് വേറെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം എന്തായി? കാരണം സത്യമല്ലേ? ഇങ്ങനെ പറയും പിന്നെ കാരണം അസത്യം എന്ന് എന്തിനു പറയുന്നു? കാര്യം സത്യമല്ലെന്ന് അവിടെ പറയുന്നു. എന്നാ കാരണത്തിൽ നിന്ന് വേറെ അല്ലെന്നും പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഡോക്ടർ ഭാസ്കറിനുണ്ടായ സംശയം എന്തുകൊണ്ടുണ്ടായി? ഈ അദ്വൈതികളുടെ കുരുട്ട് യുക്തികളും മനസ്സിലാക്കാത്തുണ്ട്. അദ്വൈതികളെന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ മിടുക്കന്മാരാണ്. അവരതിനൊരു സമാധാനം പറയും. എന്താണ്? കാരണത്തിൽ നിന്ന് കാര്യം വേറെയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാരണത്തിൽ നിന്നും വേറിട്ട് കാര്യത്തിൽ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ലെന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? കാര്യത്തിന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ലാത്തതുകൊണ്ട് കാര്യം അസത്യമാണ്. മനസ്സിലായോ? അപ്പോ യുക്തികളിലൂടെ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്നതാണ് അദ്വൈതത്തിന്റെ ഒരു രീതി. അപ്പൊ ഈ ഇങ്ങനെ ഒരു യുക്തി പറഞ്ഞ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റും? വാചകോ യുക്തികളെന്ന് പറയും. ഇതെല്ലാം ശരിയാണ് ഈ പറയുന്നതെല്ലാം. കാരണത്തിൽ നിന്നും വേറിട്ട് കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കാര്യത്തിന് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പ് എന്നോട് പറയുന്നു. കാര്യത്തിന് സ്വതേ ഒരു സത്തയില്ല. അപ്പൊ സ്വത ഒരു സത്ത ഇല്ലാത്തതുകൊണ്ട് സ്വതന്ത്രമായ നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നത് അത് അസത്യമാണെന്ന് പറയുന്നത്. കാരണത്തിന് അങ്ങനെയല്ല, അതിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്, അതുകൊണ്ട് സത്യമാണ്. ഇനി പറയുക, കാര്യം സത്യമാണോ അസത്യമാണോ? കാര്യം സത്യമാണോ അസത്യമാണോ? രണ്ടുമാണ്. ഏത്? കാര്യം സത്യവുമാണ്, അസത്യവുമാണ്. അതാണ് മറ്റേ പദ്ധതി പറഞ്ഞിരിക്കുന്നത്. സർവം കല്വിതം അദ്വൈതം, എല്ലാം അദ്വൈതം തന്നെ. അദ്വൈതം എന്ന് പറയുന്നത് എന്താ? ബ്രഹ്മം, സത്യം, പരമാർത്ഥം, എല്ലാം അത് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം സത്യമാണ്. മനസ്സിലായോ? ഈ കാണുന്നതെല്ലാം എന്താണ്? ബ്രഹ്മം തന്നെ. അങ്ങനെയും പറയാം, ഈ കാണുന്ന ഒന്നും സത്യം അല്ല എന്നും പറയാം. ഇത് രണ്ടും പറയുന്നതിന് എന്താ? എങ്ങനെ പറയുന്നു? എങ്ങനെയാണ് പറയുന്നത്? രണ്ടു കാര്യം ഒരേ വസ്തുവിനെ കുറിച്ച് രണ്ടും പറയുന്നത് എങ്ങനെ? തലയിൽ കയറുന്നില്ല ഒന്ന്. രണ്ടും പറയുന്നത് ഒരു യുക്തി ഉപയോഗിച്ച്, വേറൊന്നുമില്ല. പറയുന്നതിന് ആധാരം എന്താണ്? യുക്തി. ഇതിനാണ് യുക്തി എന്ന് പറയുന്നത്. കാരണമായിരിക്കുന്ന മണ്ണിൽ നിന്ന് പാത്രം വേറെയല്ല, അതുകൊണ്ട് പാത്രം മണ്ണ് തന്നെ എന്ന് പറഞ്ഞാൽ ശരിയാവും. മണ്ണ് എന്ന് പറയുന്നതിന്റെ പകരം നമ്മൾ സത്യം ഒന്നെടുക്കുക. കാരണമായ സത്യത്തിൽ നിന്ന് കാര്യമായ പ്രപഞ്ചം വേറെയല്ല, അതുകൊണ്ട് ഈ പ്രപഞ്ചം കാര്യമായ കാരണമായ സത്യം തന്നെ എന്ന് പറഞ്ഞ എന്താ കുഴപ്പം? എന്താ പറഞ്ഞത് കേട്ടാവല്ലോ? ആ ഇരിപ്പ് കണ്ടാ അറിയാം. ഇവിടെയൊന്നും അല്ലെന്ന്. ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇത് പറയുമ്പം ഇത് ശ്രദ്ധിച്ചിരിക്കില്ല. എന്നിട്ട് പറയുന്നു എനിക്ക് അറിവൊന്നും വേണ്ട. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ആളുടെ അടുത്ത് അറിവ് പറഞ്ഞു വല്ല കാര്യം. ഇത് മനസ്സിലാക്കണം, ഇത് കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതിന്റെ പോയിന്റ് മനസ്സിലാക്കണം. ഞാൻ പറയും പോലെ പറയണം, അത്ര ഇച്ഛാഹാസമൊന്നും കാണിക്കണ്ട. ആ പോയിന്റ് മനസ്സിലാക്കുകയാണ്. കാരണമായ സത്യത്തിൽ നിന്നും വേറെയല്ല ഈ കാര്യമായിരിക്കുന്ന പ്രപഞ്ചം. അതുകൊണ്ട് ഈ കാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചം കാരണമായ സത്യം തന്നെ. ഇതിനു വല്ല കുഴപ്പമുണ്ടോ മനസ്സിലാക്കാൻ? ഇതാണ് പറയുന്നത്. എന്ത് പറയുന്നു? കാരണമായിരിക്കുന്ന മണ്ണിൽ നിന്ന് വേറെയല്ല കാര്യമായ ആ മൺപാത്രം. അതുകൊണ്ട് ഈ മൺപാത്രം എന്ന് പറയുന്നത് കാര്യമായ കാരണമായ മണ്ണ് തന്നെ. മണ്ണിന്റെ സ്ഥലം സത്യമൊന്നും വെക്കരുത്. അപ്പോ എന്താണ്? കാര്യമായിരിക്കുന്ന മൺപാത്രം മണ്ണ് തന്നെങ്കിൽ, കാര്യമായ പ്രപഞ്ചം ബ്രഹ്മം തന്നെങ്കിൽ, ഈ കാര്യമായ പ്രപഞ്ചം എന്തായി? ബ്രഹ്മാവുമ്പോ എന്തായി? സത്യമാണ്. അതിനുകൊണ്ട് അദ്വൈതികളുടെ അതിൽ യുക്തി എന്നാൽ കാര്യമായിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത് അസത്യമാണ്, കാര്യരൂപത്തിൽ അത് അസത്യമാണ്. പാത്രത്തിന്റെ കാര്യരൂപം എന്ന് പറയുന്നത് എന്താണ്? അതിന് വന്നൊരു പ്രത്യേക ഒരു രൂപം, അതാണ് അതിന്റെ കാര്യരൂപം. ആ കാര്യരൂപം അസത്താണ് എന്നെന്തുകൊണ്ട് പറയുന്നു? അകാര്യമായ ആ അതിന്റെ ആകൃതി അത് അസത്യമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? ആ അതിന്റെ ആകൃതിയെ, അതിന്റെ കഴുത്തും വയറുമൊന്നും മണ്ണിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുന്നില്ല. അതിനെയൊന്നും മണ്ണിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോ അത് വേർതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ അസത്യമാകുന്നു? നിങ്ങൾ കരുതുകയാണ് ആ അതിന്റെ കഴുത്തും വയറും ഒക്കെ മണ്ണിൽ നിന്ന് വേറിട്ട ഒന്നാണെന്ന് കരുതുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ കാഴ്ച, നിങ്ങളുടെ ആ അറിവ് അതാണ് അസത്യമാകുന്നത്. അങ്ങനെ ഒരു അറിവ് അസത്യമായതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മൺപാത്രം അസത്യം എന്ന് പറയുന്നത്. അപ്പോ മണ്ണിൽ നിന്ന് വേറിട്ട് ഒരു മൺപാത്രം ഉണ്ടെന്ന് ഉള്ള നിങ്ങളുടെ അറിവ്, ആ അറിവാണ് അസത്യം. നിങ്ങളുടെ ആ അറിവ് നിങ്ങളെങ്ങനെ അറിയുന്നുണ്ടെങ്കിലും മണ്ണിൽ നിന്ന് വേറിട്ട് പ്രത്യേക ആകൃതിയുള്ള, മനസ്സിലായോ, മണ്ണിൽ നിന്ന് വേറിട്ട് പ്രത്യേക ആകൃതിയുള്ള പാത്രമെന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ അറിവ് തെറ്റായ അറിവാണ്. അതാ പറയുന്നത്. ഇത്രേ പറയാൻ പറ്റും. ഇനി ഒരാകൃതി കാണുന്നുണ്ടല്ലോ മണ്ണില്, കുടം എന്ന് പറയുമ്പോൾ ഈ ആകൃതി എന്ന് പറയുന്നത് എവിടെയിരിക്കുന്നു? മണ്ണിൽ. ഈ ആകൃതി സത്യമാണോ അസത്യമാണോ? സത്യമാണോ അസത്യമാണോ? അതായത് സത്യം എന്ന് പറയുമ്പോ ഒരിക്കലും മാറാത്തത്, ആകൃതി എന്ന് പറയുന്നതോ മാറുന്നത്. അപ്പൊ അത് അസത്യമാണ്. മാറാത്തതിനെ എന്ത് പറയാൻ പറ്റുമോ? സത്യമാണ്. പക്ഷെ ആകൃതി എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് അത് അസത്യം. അപ്പൊ അതാസത്യം എന്ന് പറയുന്ന ആ രീതിയിലാണ്. എന്തുകൊണ്ട്? ആ വസ്തുവിലിരിക്കുന്ന ആകൃതി അസത്യം എന്ന് പറയുന്നത് അത് മാറിപ്പോകുന്നുണ്ടാണ്. അപ്പൊ അസത്യത്തെ രണ്ടു തരത്തിൽ മനസ്സിലാക്കണം. ഒന്നങ്ങനെ വസ്തുനിഷ്ഠമായിട്ടും മറ്റൊന്ന് എങ്ങനെ? കേട്ടില്ല. ഒന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം, മറ്റൊന്നെങ്ങനെ? പറയുന്ന തലയിൽ കയറുന്നില്ല. നമ്മുടെ അറിവിൽ, അറിവിൽ നിഷ്ഠമായിട്ട് അതായത് മണ്ണിലൊരു പ്രത്യേക രൂപം ഉണ്ടായി, ഒരു രൂപാന്തരം ഉണ്ടായി. ആ രൂപാന്തരം എന്ന് പറയുന്നത് ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റും? അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റില്ല. മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പാത്രം ഉണ്ടായി. ഈ പാത്രം എന്ന് പറയുന്നത് രജ്ജുവിലെ സർപ്പം പോലെ എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഏ ഇത് മണ്ണിൽ നിന്നുണ്ടായ പാത്രം രജ്ജു സർപ്പം പോലെയാണ് മരുമരീചിക പോലെ എന്നൊക്കെ പറയാൻ പറ്റുമോ? എന്തുകൊണ്ട്? പോലെ തഴുകി കയറുന്നില്ല. എന്താണ് അവിടെ മറ്റൊന്ന് കടന്നു വരുന്ന അർത്ഥക്രിയാകാരിത്വം, പ്രയോജനക്ഷമത. മരുമരീചികയില വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല, പറ്റുമോ? പക്ഷെ ഈ പാത്രം എന്ന് പറയുന്നതുകൊണ്ട് മണ്ണിനുകൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം നമുക്ക് സാധിക്കാം, പാകം ചെയ്യാൻ വെള്ളം കൊണ്ടുവരാൻ ഇല്ലേ. അപ്പൊ അതിന് അർത്ഥക്രിയാകാരിത്വം, പ്രയോജനക്ഷമതയുള്ളത് പാത്രത്തിൽ. ഇപ്പൊ മണ്ണിൽ നിന്നും ഒരു വ്യത്യസ്തത അതിനുണ്ട്, ഉണ്ടായിട്ടുണ്ട്. മണ്ണ് പാത്രമായപ്പോ അതിന് ചില ഒരു പ്രയോജനകാരിത്വം ഉണ്ടായി, അതിനാർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോ അർത്ഥക്രിയാകാരിത്വം എന്ന് പറയുന്ന ഒരു സത്തയാണ്, അത് ഒരു ഉണ്മയാണ്. നേരത്തെ പറഞ്ഞല്ലോ മാറാതിരിക്കുന്നതും സത്തയാണ്. അർത്ഥക്രിയാകാരിത്വം എന്ന് പറയുന്നതും ഒരു സത്യമാണ്, അതൊരു ഉണ്മയാണ്. കാരണം അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ പാത്രത്തില് അങ്ങനെ ഒരു ഉണ്മയുണ്ട്. ഇതിന് ബൗദ്ധന്മാര് പറയും സമ്പ്രതി സത്യം എന്ന് പറയും, ശങ്കരാചാര്യർ പറയും വ്യാവഹാരിക സത്യം എന്ന് പറയും. എന്തായാലും അങ്ങനെ ഒന്ന് അംഗീകരിച്ചേ പറ്റും. നമുക്ക് മരുമരുവിയിലെ ജലം കാണുന്നത് പോലെ എന്താണ് പാത്രം എന്ന് പറയുന്നത് മിഥ്യെന്ന് പറയാൻ പറ്റുമോ? ഇതിന് ഉപയോഗമുള്ള സാധനമാണ്, അങ്ങനെയല്ല അദ്വൈതികൾ പറയും. അപ്പൊ അവർ പറയുന്നു അതിനൊരു പ്രയോജനക്ഷമതയുണ്ട്, അങ്ങനെ ഒരു സത്യമുണ്ട്, അത് നിങ്ങൾ അംഗീകരിക്കുക, അതിന് വ്യാവഹാരിക സത്യം എന്ന് പറയും. പക്ഷെ എന്നാലും അത് സത്യമല്ല. കാരണം ആ കാണുന്ന അതിന്റെ രൂപം, ആകൃതി, അത് മാറിപ്പോകുന്നതാണ്. അത് മാറിപ്പോകുമ്പോൾ പിന്നെ പാത്രം എന്ന് പറയുന്ന ഒരു വസ്തുവിടെ ഇല്ല, അതിന്റെ അർത്ഥക്രിയാകാരിത്വവും ഇല്ല, എല്ലാം പോയി. ഇതൊന്നും നിത്യം, ഒന്ന് പരമാർത്ഥ സത്യം എന്ന് പറയും. അപ്പോ അതിന് വ്യാവഹാരിക സത്യത്തെയും അംഗീകരിക്കുന്നുണ്ട്, പരമാർത്ഥ സത്യത്തെയും നിഷേധിക്കുന്നുണ്ട്. ഇല്ല, ഇല്ല, പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് പറയുമ്പോൾ അദ്വൈതികൾ ഏതൊക്കെ വഴി കൂടെയാണ് അവരെ യുക്തികൾ കൊണ്ടുവന്നിട്ട് അതിനെ സമർത്ഥിക്കുന്നതെന്നറിയും. അപ്പോ അതിന്റെ രൂപം, പാത്രത്തിന്റെ ആകൃതി എന്താണ് മാറിപ്പോകുന്നതുകൊണ്ടത് സത്യമല്ല, അതിന് അർത്ഥക്രിയാകാരിത്യം ഉള്ളതുകൊണ്ടത് സത്യമാണ്. പിന്നെ മണ്ണിലില്ലാത്ത ഒന്ന് പാത്രത്തിൽ കാണുന്നുണ്ടല്ലോ, എന്താണ് ആ രൂപം? അപ്പൊ മണ്ണിലില്ലാത്ത ഒന്ന് പാത്രത്തിൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല എന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റില്ല. മണ്ണിലില്ലാത്ത ഒന്നും പാത്രത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് നേരത്തെ പറഞ്ഞ അർത്ഥക്രിയകാരി, മറ്റൊന്നുണ്ട് അതിന്റെ രൂപം, ആകൃതി. അപ്പോ അവിടെ ആകൃതി ഉണ്ടല്ലോ, ആകൃതി ഉണ്ടെങ്കിൽ ആകൃതി ഉള്ള ഏതോ അതാണ് പാത്രം. പാത്രമുണ്ട്, ഉണ്ടോ ആകൃതി? മണ്ണിലുണ്ടോ പാത്രം? ആകൃതി ഉള്ള ഏതോ അതിനാണ് എന്ത് പറയുന്നത്? പാത്രം. അപ്പൊ പാത്രമുണ്ടോ? ഉണ്ടെന്നും പറയാം, പാത്രത്തെ ഉണ്ടെന്നും പറയാം. ഉണ്ടെന്ന് പറയുന്നതിന് ദോഷം, ഉണ്ടെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അദ്വൈതി അംഗീകരിക്കുന്ന കാര്യങ്ങൾ. എന്നാ അദ്വൈതിക്ക് ഒരു കാര്യം നിർബന്ധമാണ്? എന്താണ് ഇവിടെ പറഞ്ഞത്? ദേഹ നാനാസ്തി കിഞ്ചന, ഒന്നും തന്നെ ഇല്ല എന്നും പറയും. അതും പറഞ്ഞു. അതും പറയും. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം ഉണ്ടെന്ന് പറയേണ്ടി വരും, നിർബന്ധി. അങ്ങനെ അങ്ങനെ പറഞ്ഞേ പറ്റൂ. പിന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? എന്നിട്ടാണ് പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാക്കും. എങ്ങനെയാണോ മണ്ണിന് ഒരു നിലനിൽപ്പുള്ളത്, അതുപോലെ ഒരു നിലനിൽപ്പ് പാത്രത്തിന് ഇല്ല. കാരണം ഈ പാത്രം രൂപമില്ലാതായി കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥക്രിയാകാരിത്വം നശിച്ചു കഴിഞ്ഞാൽ, അത് മണ്ണായി നിലനിൽക്കും, മണ്ണിന്റെ രൂപത്തിൽ നിലനിൽക്കും. ഭൂതം വർത്തമാനം ഭാവി മൂന്ന് കാലത്തിലും നിലനിൽക്കുന്നതല്ല പാത്രം. ചിലപ്പോൾ ഭൂതത്തിൽ നിൽക്കാം, ചിലപ്പോൾ വർത്തമാനത്തിൽ നിൽക്കാം, ചിലപ്പോൾ ഭാവിയിൽ നിൽക്കാം. എന്നാൽ ഈ മൂന്ന് കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നതാണ് എന്ത്? മണ്ണ്. അതുകൊണ്ട് അതിന് സത്യം എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. കാരണം സത്യമാണ്, കാര്യം അസത്യമാണ്. അല്ലാതെ ഇല്ല അസത്യം എന്ന് പറഞ്ഞാൽ അവിടെ കള്ളം പറയുന്നു എന്നുള്ള അർത്ഥമോ, ഇല്ല എന്ന് പറഞ്ഞാൽ അഭാവം എന്നുള്ള അർത്ഥമോ അല്ല. രണ്ടുമല്ല. അങ്ങനെ എടുക്കരുത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് മനസ്സിലാക്കിയാലേ ഈ പറയുന്ന ദേഹം നാനാസ്തി കിഞ്ചന എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ കാര്യം ഇല്ലാത്താണെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ എന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിന്റെ വാക്യാർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഡോക്ടർ ഭാസ്കരന് ഉണ്ടായതുപോലെയുള്ള സംശയങ്ങൾ വരും. അങ്ങനെ കാര്യം കാരണത്തിൽ നിന്ന് വേറെ അല്ലെങ്കിൽ കാര്യം കാരണമാണല്ലോ, അപ്പൊ കാരണം സത്യമാണ്, ഈ കാര്യം സത്യമല്ലേ എന്നുള്ള സംശയം വരുന്നതുകൊണ്ടാണ്. കാരണം സത്യമാണെങ്കിൽ കാര്യവും സത്യം അല്ലേ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? കാരണം സത്യമാണെങ്കിൽ കാരണത്തോട് അഭിന്നമായിരിക്കുന്ന കാര്യം സത്യമല്ലേ എന്ന് ചോദിച്ചാൽ ഇനി ഡോക്ടർ വാസ്കറിനെ കണ്ട എന്ത് പറഞ്ഞു കൊടുക്കണം? എന്ത് പറഞ്ഞു കൊടുക്കണം? സത്യമാണ്, കാര്യവും സത്യം തന്നെ. ഇവിടെ അത് വിശദീകരിച്ച് പറഞ്ഞു തന്നെയോ? കാര്യവും സത്യമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു കാര്യം ഇല്ല എന്ന്? എന്തുകൊണ്ട് പറഞ്ഞു എന്ന് തിരിച്ചു പോയി. ഞാനെന്ത് പറയും? സ്വതന്ത്രമായി അത് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് അതിന്റെ സ്വാതന്ത്ര്യം? കാരണത്തെ പോലെ നിലനിൽക്കുന്നില്ല. കാരണത്തെ പോലെ പ്രധാന പോയിന്റാണ് അദ്വൈതീയം. അപ്പൊ അദ്വൈതീയം എങ്ങനെ പൂച്ചയെ പോലെ എങ്ങനെ എടുത്തിട്ടാലും അവസാനം വന്ന നാല് കാര്യത്താണ്. പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞാലും പറയാം ഒരു സത്യമാണ്. പ്രപഞ്ച അസത്യം എന്ന് പറഞ്ഞാലും പറയാം എന്ത്? അസത്യമോ? എന്തും പറയാം. എന്തോ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? യുക്തി. അതാണ് മനസ്സിലാക്കുന്നത്. അദ്വൈതം എന്ന് പറയുന്നതിന് ശങ്കരാചാര്യർ ഉറപ്പിച്ചിരിക്കുന്ന ഇവിടെ ഇത്തരം യുക്തികളിലാണ്. അത് തന്നെയാണ് ഗുരു ഇവിടെ പറയുന്നത്. അതേ യുക്തികളെ പിന്തുടർന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് സഹോദരനയ്യപ്പം പറയുന്നത് ഗുരു ശങ്കരാചാര്യന്റെ അദ്വൈതം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരനയ്യപ്പം നല്ലോണം സംസ്കൃതം പഠിച്ച ആളാണ്, അറിയാം. നല്ല സംസ്കൃതം അറിയാമെന്നുള്ള ആളാണ്. ആദ്യം സംസ്കൃതം പഠിച്ചത്, ഇംഗ്ലീഷും അറിയാം. പക്ഷെ യുക്തി അല്പം കൂടിപ്പോയി. യുക്തി അല്പം കൂടിപ്പോയി. അത് ശങ്കരാചാര്യ യുക്തിയിലൊന്ന് സഹോദരനയ്യപ്പനെ കെട്ടിയിടാൻ പറ്റി. എന്തോ അപ്പുറത്തേക്ക് പോയി. സഹോദരനെ ഇപ്പം പറഞ്ഞ ഒരു കാര്യം, ഇന്ന് ഗുരുവിന്റെ ശിഷ്യന്മാർക്കൊന്നും പിടിക്കുന്ന കാര്യമാണ്. അങ്ങനെ യുക്തിവാദിയായിരുന്ന ആളാണ് പിന്നെ എസ് എൻ ഡി പിയുടെ പ്രസിഡന്റ് ആയത്. അതറിയാമോ? അറിയാം. ആയിട്ടില്ലേ? എന്നാണ് എന്റെ ഒരു തോന്നൽ. എസ് എൻ ഡി പിയുടെ പ്രസിഡന്റായി. ഉറപ്പില്ല ആർക്കും. സഹോദരൻ അയ്യപ്പം പറഞ്ഞ ഒരു കാര്യം, ഗുരു തപസ്സിയാണ്, ജ്ഞാനിയാണ്, യോഗിയാണ്, ജീവിത വിശുദ്ധിയുള്ള ആളാണ്, അങ്ങനെ പലതുമാണ്. അതുകൊണ്ട് ഗുരുവിനോട് ഞങ്ങൾക്കെല്ലാം ഭക്തിയുണ്ട്. ആരോ അറിഞ്ഞു? പക്ഷേ ഗുരുവിനെ ദൈവമാക്കണം. ഗുരുവിനെ ദൈവമാക്കണം. അതിനോട് മാത്രമേ യോജിക്കാൻ പറ്റൂ, ബാക്കിയെല്ലാം അംഗീകരിക്കാം. ഗുരുവിനോട് ഭക്തി വേണം, പക്ഷേ ഗുരുവിനെ ദൈവം ആക്കരുത്. എന്താ അമ്പരം തിരിക്കുന്നു പൂജാരി? എന്തുകൊണ്ടാക്കരുതെന്ന് പറഞ്ഞു? ഗുരു മനുഷ്യനാണ്, സഹോദരനായപ്പോ എഴുതി വെച്ചിരിക്കുന്നതാണ്. ബാക്കി ഇതെല്ലാം അംഗീകരിക്കണം. ഗുരുവിനോട് ഭക്തി വേണം, പക്ഷെ ഗുരു മനുഷ്യനാണ്. ഇത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ? നമ്മുടെ സത്യദാന സ്വാമി കേട്ടുകഴിഞ്ഞു അതുകൊണ്ട് സത്യദാന സ്വാമിക്ക് സഹോദരനായപ്പോട് ഒരു തരത്തിലൊരു സ്നേഹം ഉണ്ടെങ്കിലും ഉള്ളുകൊണ്ട് വലിയ ദേഷ്യമാണ്. നമ്മുടെ ആളാണെന്നുള്ള ഒരു സ്നേഹമുണ്ട്. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് വലിയ ദേഷ്യമുണ്ട്. സ്വന്തമായ നേതാവ് വലിയ സാമൂഹ്യ ബോധമുള്ള ആളായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതാണ് അതിന് പ്രധാന കാരണം. സഹോദരനായപ്പോ ഇംഗ്ലീഷ് പഠിച്ച്, ഇംഗ്ലീഷ് എഴുത്തുകാരൻ, പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന ചില യുക്തിവാദികളുടെയൊക്കെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അന്നത്തെ ആധുനിക വിദ്യ നേടുകയും ചെയ്തു. അപ്പോ സഹോദരനായപ്പന്റെ അഭിപ്രായത്തിൽ ഗുരു യുക്തിവാദിയാണ്. അപ്പോ ദൈവമാക്കിയാൽ വേറൊരു അപകടം കൂടെ ഉണ്ട്. എന്താണ് അതിനും വലിയ അപകടം? എന്താണ് അപകടം? അതിന്റെ ഇടയ്ക്ക് പൗരോഹിത്യം കിടന്നു. ഗുരുവിനെ ദൈവമാക്കുമ്പോഴാണ് പൂജാരിമാര് വരുന്നത്. എന്തേ പൂജാരിമാര് വരും, പൂജ വരും, പൗരോഹിത്യം വരും. പൗരോഹിത്യം വന്നാൽ എന്ത് വരും? അതിന്റെ കൂട്ടത്തില് അജ്ഞരായ ജനങ്ങളെ ചൂഷണം. ചോദിച്ചിട്ട് ആരും ഒന്നും വിളിക്കുന്നില്ല. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, യുക്തിവാദി ആയിരിക്കുമെന്ന്. എന്നാ ഗുരുവിന് വിശ്വാസം ഉണ്ടായിരുന്നു. തീവ്ര യുക്തിവാദം എന്ന് പറയുന്നത് അവസാന കാലത്ത് വന്നപ്പോ കുറഞ്ഞു. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ എന്നൊരു നിലപാടെടുത്തു. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ശബരിമല പോകാൻ അയ്യപ്പനും ദൈവമായി വിശ്വസിക്കുന്നവർ പൊക്കോട്ടെ എന്നൊരു നിലപാടെടുത്തു. അങ്ങനെ യുക്തിവാദികളുമായിട്ട് തെറ്റുകയും ചെയ്തു. യുക്തിവാദികൾ അത് അംഗീകരിച്ചു അന്നത്തെ. പക്ഷേ ഗുരുദേവൻ ഈ ശിവഗിരി എന്ന് പറയുന്ന പ്രസ്ഥാനം ഏൽപ്പിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് സഹോദരനെ. പിന്നറിയാമോ, ഇവിടെ ഈ മൊട്ടത്തലവന്മാർ വേണമെന്ന് ഒരു നിർബന്ധമുണ്ട്. ഇങ്ങനെ ആ സഹോദരനയത്തിന് ഇത് ഗുരുദേവനെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സഹോദരനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അത് ഈ മുട്ടത്തലയന്മാരെ എന്നെ കൈകാര്യം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവരുമായിട്ട് നിരന്തരം കുസ്തി പിടിക്കേണ്ടിയിരുന്നു. പക്ഷെ ഗുരുദേവൻ തിരഞ്ഞെടുത്ത രണ്ടുപേര് ശിവരിമട ഏൽപ്പിക്കാനായിട്ട്, ഒന്ന് സി കേശവൻ, മറ്റൊന്ന് ഇവിടെയാണ് സഹോദരനായിട്ട്. രണ്ടുപേരെ ഇത് ഏൽപ്പിച്ചാൽ കൊള്ളാമെന്ന് ഗുരുവിന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? സന്യാസി സംഘം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിന് സന്യാസിമാരും വേണമെന്ന് ഒരു നിർബന്ധമില്ല. നേരെ നടക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സന്യാസിമാർക്ക് വലിയ പൊങ്ങച്ചൊന്നും വേണ്ട. ഞങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ നടക്കും, അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട കാര്യം. അങ്ങനെ ഗുരുവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. നീതിശാല കേശവനോട്, സി കേശവനോട് പറഞ്ഞു, അതൊന്നും നന്നാക്കാൻ പറഞ്ഞു. അദ്ദേഹം വന്ന് നോക്കിയപ്പോ എന്താണ്? മുഴുവൻ കള്ളക്കണക്കും.